കിമാത്മകം ച പുനരിതം ചൈതന്യം മന്യതേ യസ്യ ഭൂതേഭ്യ ഉത്പത്തിമിച്ഛതീതി പര്യനിയോക്തവ്യ. നമ്മള് ഭാഷകാരൻ ചാർവാകനോട് ചോദിക്കുകയാണ്, ഇതം ചൈതന്യ പുനഃ കിമാത്മകം മന്യതേ, കിം സ്വരൂപം, ഈ ചൈതന്യം എന്ന് പറയുന്നതിന്റെ സ്വരൂപം എന്താണ്? ബോധം. യസ്യ ഭൂതേഭ്യ ഉത്പത്തിമിച്ഛതീരി, ഭൂതങ്ങളിൽ നിന്നും ഉത്പന്നമാകുന്നു എന്നാണല്ലോ ചാർവാക മതം അല്ലെങ്കിൽ ഭൗതിക മതം. ഇതി, ഇത് ഭൂതങ്ങളിൽ നിന്നും ഉത്പന്നമാകുന്നു. ഭൂതേഭ്യ ഉത്പത്തിം ഇച്ഛതി പരഹ ചാർവാക. ഇതി പര്യനിയോക്തവ്യ, ചോദിക്ക അയാളോട് ചോദിക്കേണ്ടതാണ്. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, ഭൂതങ്ങളിൽ നിന്നും ഉത്പന്നമാകുന്ന ചൈതന്യത്തിന്റെ സ്വരൂപം എന്താണ്? നഹി ഭൂതചതുഷ്ടയ വ്യതിരേകേണ ലോകായതികഹ കിഞ്ചിത്തത്വം പ്രത്യേതി. പറയുന്നു, നിങ്ങൾ ഇത് ഭൂതങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ചൈതന്യത്തിന്റെ സ്വരൂപം എന്തെന്ന് ചോദിച്ചാൽ അത് ഭൂത നാല് ഭൂതങ്ങളിൽ നിന്നും ഭിന്നമായ ഒന്ന് എന്ന് സ്വീകരിക്കാൻ പറ്റും? അത് പറ്റത്തില്ല. കാരണം ചർവാകൻ ഭൗതികവാദിയാണ്, നാല് ഭൂതങ്ങളെ സ്വീകരിക്കുന്നുള്ളൂ. നാല് ഭൂതങ്ങളെ അവിടെ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ എന്നാൽ പറയുന്നു, കിണ്വാദിഭ്യോ സമേതേഭ്യോ ദ്രവ്യേഭ്യ മതശക്തിവത് എന്നവർ പറയുന്നു. ദ്രവ്യത്തിൽ നിന്നും മതശക്തി ഉണ്ടാകുന്നത് പോലെ ഒരു പ്രത്യേക സാധനം ഉണ്ടാകുന്നു എന്നാണോ പറയുന്നു? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നാല് ഭൂതങ്ങളിൽ നിന്നും ഭിന്നമായ ഒന്നായിരിക്കണം. പക്ഷെ അങ്ങനെ ഒന്നിനെ സ്വീകരിക്കുന്നില്ല, ചർവാകൻ അംഗീകരിക്കുന്നില്ല. എന്നാ ഭൂതങ്ങളാണോ അതും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിനൊരു സമാധാനം ശരിയായിട്ട് പറയാൻ കഴിയത്തില്ല. മനസ്സിനെ കുറിച്ച് ഇന്നും ഇത് തന്നെയാണ് നിലപാട്. മനസ്സിനെ കുറിച്ച് പറയുന്ന ഭൗതിക വിജ്ഞാനത്തിലും പറയുന്ന എന്താണ്? അത് ബ്രെയിനിൽ നിന്നും തികച്ചും വേറിട്ട ഒന്നാണ്, അത് പറയാൻ പറ്റത്തില്ല. എന്നാൽ ബ്രെയിനാണോ അതും പറയാൻ പറ്റത്തില്ല. അതിവിടെ ഭൂതചതുഷ്ടയം എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. മതശക്തി പോലെ എന്ന് പറയുന്നുണ്ട്. അത് എന്ന് വെച്ചാൽ നാല് ഭൂതങ്ങളിൽ മതശക്തിയില്ല, പ്രത്യേക രീതി കൂട്ടിച്ചേർക്കുമ്പോൾ മതശക്തി വരുന്നു, അതുകൊണ്ടാണ് മതശക്തി പോലെ എന്ന് പറയുന്നത്. ഒരു പോലെ എന്ന് പറയുന്നു, അവരുടെ സയൻസ് അത്രേ അന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുപോലെ എന്നാൽ ചൈതന്യം അതുപോലെയാണോ? ആണെങ്കിൽ അത് ഭൂതചതുഷ്ടയമാണോ അതോ വേറിട്ടൊന്നാണോ? വേറിട്ടൊന്നു ചാർവാകന് സ്വീകരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? വേറൊന്നിനെ അവർ അംഗീകരിക്കുന്നില്ല. നാല് ഭൂതങ്ങളെ ഉള്ളൂ. മതശക്തി പോലെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ചോദിക്കുന്നു. ചൈതന്യം സ്വതന്ത്രമാണ് എന്ന് സ്വീകരിക്കുന്ന അദ്വൈതിയെ സംബന്ധിച്ച് പ്രശ്നമുണ്ട്. ചൈതന്യം സ്വതന്ത്രമാണ്, അത് പല ഉപാധികളിലൂടെ പ്രകടമാകുന്നു എന്നുള്ളതേ ഉള്ളൂ. അവിടെ ഉപാധിയായിട്ട് ബാക്കി ഭൂതങ്ങളെയും മറ്റു സ്വീകരിക്കുന്നു. ഏത് ഉപാധികളിലൂടെയും അത് പ്രകടമാകാം. അപ്പോൾ അത് തികച്ച സ്വതന്ത്രമാണ് എന്ന് പറയുമ്പോൾ അദ്വൈതിയെ സംബന്ധിച്ച് അതിനുള്ള യുക്തിയും പറയുന്നുണ്ട്. പ്രയാസമുണ്ട്. ചർവാകന്മാർക്കും പിന്നീട് വരുന്നവർക്കും അതിന് ശരിയായൊരു സമാധാനം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ചൈതന്യത്തിൻ്റെ സവിശേഷതകളൊന്നും ഈ ഭൂതങ്ങളുമായിട്ട് ചേരുന്നുമില്ല. അതുകൊണ്ട് ചൈതന്യത്തെ തികച്ച സ്വതന്ത്രമെന്ന് സ്വീകരിക്കാനും വയ്യ. മനസ്സെന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ഒരു ഫങ്ഷൻ തന്നെ, അതിൻ്റെ ഒരു ഭാഗം തന്നെ എന്നാണ് പറയുന്നത്. എന്നാലത് തികച്ചും ബ്രെയിനാണോ അതുമല്ല, എന്നാ വേറെയാണോ അതും പറയാൻ കഴിയത്തില്ല. അങ്ങനെയാണ്. അതാണ് ഇവിടെ ചാർവാകനോടും ചോദിക്കുന്നത്. നൈ ഭൂതചതുഷ്ടയ വ്യതിരേകേണ വ്യതിരേകേണ ലോകായതിക കിഞ്ചിത് തത്വം പ്രത്യേകി. ലോകായുധന്മാർക്ക് ഇത് നാല് ഭൂതങ്ങളിൽ നിന്ന് വേറെയാണോ എന്ന് ചോദിച്ചാണെന്ന് പറയാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒരു തത്വത്തെ അവർ സ്വീകരിക്കുന്നില്ല. അവരുടെ തത്വം നാല് ഭൂതങ്ങളാണ്. അതിൽ നിന്നുണ്ടാകുന്ന, അതിൽ നിന്ന് പരിണമിക്കുന്ന എല്ലാം ആ നാല് ഭൂതങ്ങൾ തന്നെയാണ്. അല്ലാതെ പുതിയതായിട്ടൊന്നും ഉണ്ടാകാൻ പറ്റത്തില്ല. പക്ഷെ ചൈതന്യത്തിൻ്റെ സ്വഭാവം വേറെ, ജഡത്തിൻ്റെ സ്വഭാവം വേറെ. അപ്പോൾ ഇതിനെ ഒന്നായിട്ടെങ്ങനെ സ്വീകരിക്കും? ഇനി രണ്ടായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ചൈതന്യം സ്വതന്ത്രം ആണെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭൗതികവാദത്തിൻ്റെ അടുത്തിറങ്ങിയിളങ്ങി. പിന്നെ ഭൗതികവാദത്തെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അതാണ് ഭൂതചതുഷ്ട വ്യതിരേകേണ. ഭൂതചതുഷ്ടയിൽ നിന്നും ഭിന്നമായി ലോകായതിക സർവാകൻ ചിന്തി തത്വം പ്രത്യേകം. ഒരു തത്വത്തെയും സ്വീകരിക്കുന്നുണ്ട്. പിന്നെ എന്ത് പറയാൻ പറ്റും? അങ്ങേറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അനുഭവനം ഭൂതഭൗതികാനാം തച്ചൈതന്യം. അതാവ് തന്നെ അദ്വൈതി പറയുന്നതന്നെ പറയേണ്ടി വരും. ചൈതന്യം എന്ന് വെച്ചാൽ അനുഭവമാണ്, ബോധമാണ്. അത് ഇനി ചാർവാകനല്ല, ആർക്കും അതല്ലേ പറയാൻ പറ്റും. ചൈതന്യം ബോധം, എന്തിന്റെ ബോധം? ഭൂതഭൗതികാന ഭൂത ഭൗതികങ്ങളുടെ ബോധം, അനുഭവനം. കർമ്മണി ഷഷ്ടി. ഭൂതഭൗതികങ്ങളെ സംബന്ധിച്ചുള്ള അറിവാണ് ചൈതന്യം. യത് അനുഭവനം തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അത് പിന്നെ ആർക്കായാലും പറയേണ്ടി വരുന്ന കാര്യമാണ്. ചൈതന്യം ബോധമാണ് എന്നുള്ളത് ആർക്ക് നിഷേധിക്കാൻ പറ്റുന്നു. തർഹി വിഷയത്വം തദ്ധർമ്മത്വം അശ്നവീത സ്വാത്മനി ക്രിയാവിരോധ. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇവിടെ അദ്വൈതി സിദ്ധാന്തത്തിൽ പറയാണ് വിഷയത്വത്തേഷാം ഭൂതഭൗതികങ്ങളെല്ലാം. ഭൂതഭൗതികങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന നാല് ഭൂതങ്ങളും അവയുടെ പരിണാമങ്ങളും വസ്തുക്കളുമെല്ലാം വിഷയത്വം, അതെല്ലാം വിഷയമാണ്. ചൈതന്യത്തിൻ്റെ ബോധത്തിൻ്റെ വിഷയമാണ്. ചൈതന്യം വിഷയിയായി. സ്വാമി, അത് സംബന്ധ സൃഷ്ടിയാവാൻ പറ്റില്ലേ? ഭൂതഭൗതിക അത് ഭൂതഭൗതികാനാം അനുഭവനം എന്ന് പറയാൻ പറ്റില്ലേ? ഭൂതഭൗതിക വസ്തുക്കളുടെ അനുഭവം എന്ന് അനുഭവം, ഭൂതവസ്തുക്കളുടെ അനുഭവം എന്ന് പറയുമ്പോൾ അനുഭവത്തിന്റെ കർമ്മമായി എന്തോന്നു ഭൂതഭൗതിക അനുഭവനമാണ് ചൈതന്യം എന്ന് പറയുന്നത്. ചൈതന്യം അനുഭൂതി അനുഭവനം ഒരേ അർത്ഥം തന്നെ. ആർക്കും പറയാൻ പറ്റില്ല. അനുഭവനം, ജ്ഞാനം, അനുഭൂതി ഒരേ അർത്ഥം തന്നെ. ലുട്ട് പ്രത്യം വരുമ്പം ഭൂതാകുന്നു ഭവനം, തിൻ പ്രത്യം വരുമ്പം ഭൂതി, എല്ലാം ഭാവാർത്ഥത്തിലാണ്. ധാത്വർത്ഥത്തിൽ വരുന്നു, അർത്ഥത്തിന് വ്യത്യാസമൊന്നുമില്ല. അനുഭവനം എന്ന് പറഞ്ഞാലും അനുഭവം എന്ന് പറഞ്ഞാലും അനുഭൂതി എന്ന് പറഞ്ഞാലും എല്ലാം ഒരേ അർത്ഥം തന്നെ. അങ്ങനെയാണെങ്കിൽ തേഷാം വിഷയത്വ, ഈ ഭൗതികങ്ങളും ഭൂതങ്ങളും എല്ലാം ജ്ഞാനത്തിൻ്റെ വിഷയമാണ്. തികച്ചും ഭാഷ്യകാരൻ പറയുന്നത് അനുഭവത്തിൽ നിന്നുകൊണ്ടാണ്. ചാർവാകൻ പറയുന്നത് സയൻസിൽ. രണ്ടും തമ്മിലെ വ്യത്യാസം, അന്നത്തെ സയൻസ് വിഷയത്വത്തേഷാം എന്നാ തദ്ധർമ്മത്വ അശ്വനീത. ഇതും ഒരു അനുഭവത്തെ ആശ്രയിച്ചുള്ള യുക്തിയാണ്. വിഷയി ഒരിക്കലും വിഷയത്തിന്റെ ധർമ്മമാകത്തില്ല എന്നാണ്. നത്തദ്ധർമ്മത്വം എന്ന് വെച്ചാൽ തേഷാം ധർമ്മത്വം, വിഷയധർമ്മത്വം. അതെന്തിനു സംഭവിക്കത്തില്ല? വിഷയി വിഷയം എന്ന് പറയുന്ന ജ്ഞാനം അതൊരിക്കലും ഭൂതങ്ങളുടെ ധർമ്മമാകത്തില്ല. എന്തുകൊണ്ട്? അത് വിഷയുടെ വിഷയമായതുകൊണ്ട്. അപ്പോൾ അത് രണ്ടും അത് തന്നെ ഇനിയും വിശദീകരിക്കും. അത് രണ്ടും രണ്ടായിട്ടേ ഇരിക്കത്തുള്ളൂ. ഇത് വളരെ ലഘുവായ ഒരു യുക്തിയാണ്. ആർക്കും മനസ്സിലാകാത്ത എന്നുള്ള ഒരു കാര്യമാണ് ഈ അനുഭവത്തിൽ എന്നോട് യോജിക്കുന്ന ഒരു യുക്തി. പിന്നെ ഇതിൻ്റെ പിന്നെ എന്തൊക്കെ സയൻസ് ഉണ്ടാക്കിയാലും ശരി, ഇതിനെ ഇതിന് സമാനം പറയേണ്ടി വരും. തദ്ധർമ്മത്വം അശ്വനീത, തദ്ധർമ്മത്വത്തെ പ്രാപിക്കത്തില്ല എന്ന് പറഞ്ഞാൽ തദ്ധർമ്മമാകത്തില്ല. സ്വാത്മനി ക്രിയാവിരോധ, സ്വാത്മനി ക്രിയാവിരോധം എന്ന് പറയുന്നത് സർവസമ്മതമായി അംഗീകരിച്ചിട്ടുള്ള ഒരു അംഗീകരിക്കേണ്ട. ഇപ്പോൾ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഭൗതിക ശാസ്ത്രജ്ഞന്മാരും അടിസ്ഥാനപരമായ ചില തത്വങ്ങളെ സ്വീകരിക്കുന്നു. അതുപോലെ അനുഭവത്തെ ആശ്രയിച്ചു വരുന്ന വ്യക്തിയിലും അനുഭവത്തെ അടിസ്ഥാനമാക്കി അംഗീകരിക്കേണ്ട ഒരു യുക്തിയാണ് സ്വാത്മനി ക്രിയാവിരോധം. തന്നിൽ ക്രിയ സംഭവിക്കത്തില്ല എന്ന് പറയുന്നു. ഉദാഹരണം പറയുന്നത് എന്താണോ, ഒരു വാളന് ഛേദിക്കാൻ കഴിയുന്നത് അതിൻ്റെ മുമ്പിലൊരു പഴം വെച്ച് കൊടുത്താൽ അതിനെ ഛേദിക്കാൻ പറ്റും. വാളിന് അതിൻ്റെ തന്നെ ധാരയെ അതിന് ഛേദിക്കാൻ പറ്റത്തില്ല. സ്വാത്മനി ക്രിയാവിരോധം എന്ന് പറയുന്നു. തന്നിൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ പറയും. തൻ്റെ വിരൽ തുമ്പ് കൊണ്ട് അവിടെ സ്പർശിക്കാൻ കഴിയത്തില്ല, മറ്റുള്ളിടത്തൊക്കെ സ്പർശിക്കും. അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ പറയും. ഇത് സാർവത്രികമായി അംഗീകരിച്ചിരിക്കുന്ന ഒരു തത്വമാണ്. അപ്പോ തദ്ധർമ്മത്തിന് വിഷയിക്കൊരിക്കലും വിഷയധർമ്മമാകാൻ പറ്റത്തില്ല. എന്നാൽ ഈ ദോഷം വരും, വിശദീകരിക്കും. ഇപ്പോ മൃത്തിൻ്റെ ധർമ്മമാണ് അമൃത്തിൻ്റെ രൂപം. അമൃത്തിൻ്റെ രൂപത്തിനൊരിക്കലും മൃത്തിനെ വിഷയമാക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അത് മൃത്തിൻ്റെ ധർമ്മമാണ്. എവിടെ ധർമ്മഭാവങ്ങൾ ബാഹ്യമായി കാണുന്നുണ്ടോ, ഒരു വസ്തുവിൻ്റെ ധർമ്മങ്ങളെന്ന് പറയുമ്പോൾ അതിൽ കാണുന്ന ഗുണങ്ങളെല്ലാം അതിൻ്റെ ധർമ്മങ്ങളാണ്. പരിമാണം, രൂപം, സംഖ്യ, ഇതെല്ലാം അതിൻ്റെ ധർമ്മങ്ങളാണ്. ധർമ്മങ്ങൾ അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒരു വസ്തുവിനെ ആശ്രയിച്ചിട്ടാണ് അതിൻ്റെ ധർമ്മങ്ങൾ ഇരിക്കുന്നത്. ആ ധർമ്മങ്ങൾക്ക് ആ വസ്തുവിനെ വിഷയമാക്കാൻ പറ്റത്തില്ല, അതിനെ ആശ്രയിക്കുന്നതും കൊണ്ട്. വിഷയമാക്കണമെങ്കിൽ അതിനെ ആശ്രയിക്കാത്തതും അതിൽ നിന്ന് സ്വതന്ത്രമായ ഒന്നുമായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ദോഷം വരും. വസ്തുവിൻ്റെ ധർമ്മം അതിനെ വിഷയമാക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ വാള് അതിനെ തന്നെ ഛേദിക്കുന്നു എന്ന് പറയും. അത് സാധിക്കുന്ന കാര്യമില്ല. ആ ഛേദനക്രിയ എന്ന് പറയുന്ന അതിൽ നിന്ന് അന്യമായതിലാണ് സംഭവിക്കുന്നത്, അതിലല്ല. മറ്റൊരു ഉദാഹരണം പറയും. നഹി അഗ്നി ഉഷ്ണഹസ്തൻ സ്വാത്മാനന്ദഹതി. ഇത് ഭാഷ്യകാരൻ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ്. അഗ്നി സർവത്തെയും ദഹിപ്പിക്കുന്നതാണ്. അതിന് ഒരിക്കലും അതിനെ ദഹിപ്പിക്കാൻ കഴിയും. അഗ്നി അതിനെ ദഹിപ്പിക്കുന്നു എന്ന് വെച്ചാൽ അഗ്നി നശിച്ചു, അഗ്നിക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ വിഷയമായിരിക്കുന്ന അഗ്നിയിൽ നിന്നും ഭിന്നമായ ഒന്നിനെ ദഹിപ്പിച്ചുകൊണ്ട് അതിനെ നിലനിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ അഗ്നിക്കൊരിക്കലും നിലനിൽക്കാൻ കഴിയത്തില്ല. ഇതാണ് അനുഭവത്തെ ആശ്രയിച്ചുള്ള യുക്തി. പ്രാപിക്കുക. അപ്പൊ അത് കർത്താവില്ലേ ആ വാക്യത്തിൽ? കർത്താവില്ലേ ആ വാക്യത്തിൽ? പ്രാപിക്കയില്ല എന്നാണ്. എന്താ പറയുന്നത്? വിഷയത്വത്തേഷാം എന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞല്ലോ, തർഹി തേഷാം വിഷയത്വാത് ന തദ്ധർമ്മത്വം. ഇവിടെ വരുന്നില്ലല്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? തേഷാം വിഷയത്വ തേഷാം എന്ന് പറയുന്നത് എന്തായി? ഭൗതികാനാം. അതുകൊണ്ട് തദ്ധർമ്മത്വം ധർമ്മത്വം അശ്നവീത ഋഷി എന്ന് പറയുന്നു. അതിന്റെ ധർമ്മത്വത്തെ പ്രാപിക്കുകയില്ല. സ്വാത്മന് ക്രിയാവിരോധ. അതാകുന്നില്ല, അങ്ങനെ ആകുന്നില്ല എന്നർത്ഥം. അഗ്നി ഉഷ്ണവസൻ സ്വാത്മാനം ദഹതി അഗ്നി. അതാണ് ഇത് രണ്ടും രണ്ട് രീതി പോകുന്നു എന്ന് പറയുന്നു. സയൻസിന്റെ പോക്കെന്ന് പറയുന്നത് ഒരു വഴിക്കാണ്, തത്വചിന്തയുടെ പോക്കെന്ന് പറയുന്നത് മറ്റൊരു വഴിക്കാണ്. ഭാഷകാരൻ ഇതിനെ കാണുന്നത് തത്വചിന്തയുടെ വഴിക്കാണ്. ചാർവാകൻ ഇതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് സയൻസിന്റെ വഴിക്കാണ്. രണ്ട് രണ്ടാണ്. അപ്പോൾ സയൻസിന്റെ വഴിക്ക് പോകുന്നത് തത്വചിന്തയുടെ വഴിക്ക് പോകുന്നതും ഒരിടത്ത് എത്തിച്ചേരണമെന്നില്ല. രണ്ടും രണ്ട് വഴിക്കാ. അന്ന് മുമ്പും അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെ സഞ്ചരിക്കും. അപ്പോൾ പ്രകൃതിയുടെ പ്രപഞ്ച പ്രതിഭാസങ്ങളുടെ വ്യാഖ്യാനം ഭൗതികശാസ്ത്രം ഒരു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ തത്വചിന്തയുടെ വ്യാഖ്യാനം മറ്റൊന്നാണ്. അപ്പോൾ തത്വചിന്തയിൽ ഇവിടെ ഭാഷകാരനെ പോലെയുള്ളവർ അവരുടെ അനുഭവത്തെയും യുക്തിയും ആശ്രയിച്ചിട്ടാണ്. അത് വിശദീകരണങ്ങളെന്ന് പറയുന്നത് അനുഭവത്തിനെ യുക്തിയെ ആശ്രയിച്ച് ഉള്ള വിശദീകരണം എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ചിന്തയുടെ തലത്തിലാണ്. ചിന്തയുടെ തലത്തിലാണ് അവിടുത്തെ പ്രശ്നങ്ങളും സമാധാനങ്ങളും എല്ലാം. ഭൗതികശാസ്ത്രം അങ്ങനെയല്ല. ഭൗതികശാസ്ത്രത്തിലും ഭൗതികമായ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയാണ് അവർ വിശദീകരിക്കുന്നതെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ അവരും പറയും, ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിലാക്കണം. അല്ലാതെ ഒരു പിടികിട്ടാതെ വരുമ്പോൾ എല്ലാം പിടികിട്ടുന്നു എന്ന് ഭൗതികശാസ്ത്രം പറയുന്നില്ല. ഒരു പരിധി കഴിയുമ്പോൾ അവരും പറയും, നിങ്ങളത് ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടി വരും, ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഇത്രയേ കഴിയത്തുള്ളൂ, അതിനപ്പുറം വിശദീകരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അവിടെ നിർത്തുന്നിടത്തു നിന്നാണ് തത്വചിന്ത തുടങ്ങുന്നത്. എന്തായാലും അവസാനം ചെന്ന് ചിന്തിച്ചാണ് മനസ്സിലാക്കുന്നതെങ്കിൽ പിന്നെ ചിന്തിച്ച് തന്നെ മനസ്സിലാക്കാം. ചിന്തയിലെ ഇത് അവസാനിക്കുമെന്നുണ്ടെങ്കിൽ മനനം എന്ന് പറയുന്നത് രണ്ടു കൂട്ടർക്കും ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ വളരെ പ്രപഞ്ച ഉത്പത്തി പോലെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഭൗതികശാസ്ത്രത്തിൽ പറയുന്നത് അവരെന്തെങ്കിലും ഒരു സിദ്ധാന്തം പറഞ്ഞിട്ട് പറയുന്നത് എന്താണ്? നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാകും, അല്ലാതെ ഞങ്ങൾക്കത് വിശദീകരിക്കാൻ പറ്റത്തില്ല എന്നാണ്. അതുകൊണ്ടാണ് അവിടെ ഭൗതികശാസ്ത്രന്മാരും വലിയ വാദപ്രതിവാദത്തിന് ഒന്നും മുതിരത്തില്ല. നഹി നടഹ ശിക്ഷിതാസൻ സ്വസ്കന്ധം അധിരോക്ഷ്യതി. ഒരു നടൻ ഒരുപാട് അഭ്യാസിയാണ് എന്ന് വിചാരിച്ച് അയാളുടെ ചുമലിക്കേറി നൃത്തം ചെയ്യത്തില്ല. അതാണ് സ്വാത്മനിക്രിയാവിരോധം എന്ന് പറയുന്നത്. അത് പറ്റുമോ? അയാൾ എവിടെയും കയറി നൃത്തം ചെയ്യും, വേണ്ടി വന്ന ആരെങ്കിലും തോളിൽ കയറി നൃത്തം ചെയ്യും. ഇപ്പോഴത്തെ നൃത്തമൊക്കെ അങ്ങനെയുള്ളതാണ്, ഓളി കയറിയുള്ള നൃത്തങ്ങളാണ് ഇപ്പോഴത്തെ ഡാൻസ് എന്നൊക്കെ പറഞ്ഞു തറയുന്നുള്ളതാണ്. എന്ന് പറയുന്നത് നമ്മുടെ ശിക്ഷിതാസൻ, ശിക്ഷിതനായാലും ശരി, സ്വസ്കന്ധം അധിരോക്ഷതി, തൻ്റെ സ്കന്ധത്തിൽ അധിരോഹണം ചെയ്തുള്ള അഭ്യാസങ്ങളൊന്നും അയാൾക്ക് കാണിക്കും. അതാണ് സ്വാത്മനി ക്രിയാവിരോധം എന്ന് പറയുന്നത്. അതുപോലെ ഭൂതഭൗതികങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാണ്. ഏതെങ്കിലും തരത്തിൽ ചൈതന്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചൈതന്യത്തിനത് വിഷയം ആകത്തില്ല. ഭൂതഭൗതിക ധർമ്മങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഭൂതധർമ്മങ്ങളായിരിക്കുന്ന ഒരു രസാദികളെല്ലാം അതിനെ വിഷയമാക്കും. അങ്ങനെ ഒരു കാര്യമേ സംഭവിക്കുന്നില്ല. ബോധത്തിന് മാത്രമേ ഭൂതത്തെയും ഭൗതികത്തെയും വിഷയമാക്കാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ മറ്റൊരു ധർമ്മങ്ങൾക്കും അതിനെ വിഷയമാക്കാൻ പറ്റുന്നില്ല. അപ്പം തികച്ച സ്വതന്ത്രമാണ് ബോധം. ഇതാണ് ശങ്കരാചാര്യരുടെ സിദ്ധാന്തം. ഇത് ഇത്തരത്തിൽ ഇതിനെ ഇങ്ങനെ ഒരു തത്വചിന്തയെ കൊണ്ടുവന്നതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ശങ്കരാചാര്യർക്ക് തന്നെയാണ്. ഇതിങ്ങനെ വിശദീകരിച്ച് ഇതിൻ്റെയൊക്കെ ചില സൂചനകൾ എവിടെയെങ്കിലും കിട്ടിയിരിക്കും. പക്ഷെ ശങ്കരാചാര്യർ ഇത് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നില്ല. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ പോയതാണ് ആൾക്ക് പറ്റിയ പേശക്. വിവരമില്ലാത്ത കാര്യങ്ങളോട് ഇളക്കി കയറി സംസാരിച്ച് അവിടെയാണ് തകരാറ് പറ്റിയത്. മറിച്ച് ഈ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നെ. അത് ഉണ്ടല്ലോ, ഒരു പക്ഷേ അത് ഭാരതീയരുടെ ഒരു സ്വഭാവം കൂടെയാണ്. എന്തെങ്കിലുമൊക്കെ വിവരമില്ലാത്ത ഭൗതികമായ വിഷയങ്ങളിലും കയറി അഭിപ്രായം പറയുക. അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരൊക്കെ പല്ലു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പല്ല് പോലും ഒരിക്കലും അദ്ദേഹം എണ്ണി നോക്കിയിട്ടില്ലെന്നുള്ള, രണ്ട് ഭാര്യമാരുണ്ടായതെന്നാ പറയുന്നു. എന്നിട്ടുകൂടി പക്ഷെ അവരൊന്നും ഒരു തികഞ്ഞ ഭൗതികവാദികളല്ല, ചിന്തകന്മാരായിരുന്നു. അല്ല, ഇത് ഒരുപാട് അബദ്ധങ്ങൾ പറഞ്ഞു. അത് ഇവിടുത്തെ പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭരദ്വാജ മഹർഷിയുടെ പ്ലെയിൻ പോലെ ഉള്ള ആൾക്കാരെല്ലാം വളരെ അഭിമാനത്തോടുകൂടി പറയുന്നതാണ്. ഭരദ്വാജ മഹർഷിയുടെ പ്ലെയിൻ കേട്ടിട്ടുണ്ട്? അതിന്റെ ചരിത്രം, വൈമാനിക തന്ത്രം, വൈമാനിക തന്ത്രം, യന്ത്ര സമുച്ചയം, എന്റെ ചരിത്രം കേട്ടിട്ടുണ്ടോ? നല്ലത്. അതുപോലെയാണ് നമ്മുടെ സയൻസ്. കേട്ടുകഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. 1923 എഴുതിയാണ് സാധനം പറയുന്നത്. BC 7-ാം നൂറ്റാണ്ടിൽ ഭരദ്വാജൻ, രാമായണത്തിൽ പറയുന്ന ഭരദ്വാജൻ എഴുതിയ സാധനമാണ്. എഴുതിയപ്പോ 1923. ഇതാണ് നമ്മുടെ വിമാനം. അതിന് വിമാനത്തിന്റെ ഒരു തത്വമില്ല, വെറുതെ ഒരു കെട്ടുകാഴ്ച. നമ്മുടെ ഈ ഇവിടെയൊക്കെ കെട്ടുകാഴ്ച എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. അവനൊരു സാധനമാണ്, അത് കയറാം പക്ഷെ പറക്കാൻ പറ്റില്ല. എന്നിട്ടും അതിന് വൈമാനിക തന്ത്രം അതെന്നൊക്കെ പറഞ്ഞ് വലിയ പേരൊക്കെ കൊടുത്തു. കേട്ടിട്ടില്ല കഴിഞ്ഞു, ഇതിനെ കുറിച്ച് കേട്ടിട്ടില്ല. എന്നാൽ നമ്മുടെ അയൽവാസി കർണാടകയിൽ ഹുസൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു സുബ്ബരായ ശാസ്ത്രി പലരും വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ വൈമാനിക തന്ത്രം നമ്മുടെ അപ്പൂപ്പന്മാരെ കണ്ടുപിടിച്ചാണ് പ്ലെയിനിൽ കയറി അതാണ്. ഈ സുബ്ബരായ ശാസ്ത്രി എന്ന് പറയുന്ന ആൾ ഒരു സിദ്ധൻ, അദ്ദേഹത്തിന്റെ വെളിപാടാണ് ഈ വൈമാനിക തന്ത്രം. അത് 1918 മുതൽ 1923 വരെ അദ്ദേഹം എഴുതിയാണ്. അദ്ദേഹം സ്വയം എഴുതിയല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ഒരു ശർമ്മ അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്ത് എഴുതിയാണ്. ഇദ്ദേഹത്തിന് ഇങ്ങനെ വെളിപാടുണ്ടാകുന്ന ഒരാളായിരുന്നു. ഇദ്ദേഹത്തിന്റെ വെളിപാടെല്ലാം സംസ്കൃതത്തിലാണ്. അത് നമ്മുടെ നാട്ടും പുറത്തൊക്കെ ചിലർക്ക് ഇങ്ങനെ അനുഗ്രഹമൊന്നും അവർ തമിഴേ പറയത്തുള്ളൂ, പിന്നെ മലയാളം പറയത്തില്ല. അതുപോലെ ഇദ്ദേഹത്തിനും വെളിപാടുണ്ടാകുമ്പോൾ ഇദ്ദേഹം സംസ്കൃതം പറയും. ഒരു സിദ്ധനായിരുന്നു, അദ്ദേഹം സംസ്കൃതം പഠിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിന് ഈ കാലയളവിൽ ഉണ്ടായ വെളിപാടുകൾ സംസ്കൃതത്തിലെ സൂത്രവും ശ്ലോകങ്ങളുമായിട്ട് പുസ്തകം ഇന്നും കിട്ടും, അത് വേണമെങ്കിലും വായിച്ചു. എല്ലാം അനുഷ്ഠിപ്പ് ശ്ലോകങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്. സൂത്രങ്ങളുണ്ട്, അതിന് വൃത്തിയുണ്ട്. സൂത്രവും വൃത്തിയും ശ്ലോകവും എല്ലാമായിട്ട് 3000 ശ്ലോകങ്ങൾ, 8 അധ്യായം, വളരെ വിശദമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇത് അത് നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറയുന്നതുകൊണ്ട് ആണ് ഞാൻ അതിന്റെ ചരിത്രം പറയുന്നത്. ഇതൊന്നും മതപ്രഭാഷണത്തിൽ കയറി തട്ടി വിട്ടുകളരുത്. വിവരമുള്ളവരെന്ന് ചെറുപ്പക്കാരൊക്കെ കാണും, അവർ ചോദിക്കും ഇതൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. നമ്മുടെ കൊണ്ട് വിമാനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഇദ്ദേഹം എഴുതിയിട്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇത് പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചു, നടന്നില്ല. ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ജീവചരിത്രമൊക്കെ ഉള്ളതാണ്, ജീവചരിത്രം മുഴുവൻ ഞാൻ വായിച്ചിട്ടില്ല. ഇദ്ദേഹം ഇങ്ങനെ വെളിപാട് വരുമ്പം പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അതൊരു വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഒരു യോഗിയുടെ ശിഷ്യനുമായിരുന്നു. ഇതേ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി വളരെ ശ്രമിച്ചിട്ടും നടന്നില്ല. അതിൻ്റെ ദുഃഖവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ 1941 സമാധിയായി. അതിനുശേഷം 1959 ആദ്യമായിട്ടത് ഹിന്ദി വ്യാഖ്യാനത്തോടുകൂടി പ്രസിദ്ധീകരിക്കും. അത് കഴിഞ്ഞ് രണ്ടാമതതിന് 1973 ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ടായി. ഇന്നും അത് കിട്ടുന്നതാണ്, ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അതിൽ ചില പടങ്ങളുണ്ട്, ഡ്രോയിങ്. ആ പടങ്ങളെല്ലാം ഇന്ന് ഓരോരുത്തർ ഈ പഴയ വിമാനത്തെക്കുറിച്ച് നമ്മുടെ ഭാരദ്വാജ മഹർഷിയുടെ വിമാനത്തെക്കുറിച്ച് പറയുമ്പോൾ ചില ആർട്ടിക്കിളൊക്കെ വായിച്ചാൽ അധികം കാണും, കുറേ പടങ്ങൾ, വിമാനത്തിൻ്റെ പടങ്ങൾ. അത് ഒരു വിമാനം ഒരു ബർത്ത്ഡേ കേക്ക് പോലെ ഇരിക്കും. അങ്ങനൊരു സാധനമാണ് അതിൻ്റെ ഷേപ്പ്. പിന്നെ വേറൊരു വിമാനം വേറെ രീതിയിലാണ്. അങ്ങനൊരു 4 വിമാനമാണ് ഇദ്ദേഹം പറയുന്നത്, ഭാരദ്വാജ മഹർഷിയുടെ ഇതായിട്ട്. ഈ 4 വിമാനങ്ങളുടെ ഈ പടമെന്ന് പറയുന്നത് 1923 ബാംഗ്ലൂരിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു ട്രാപ്സ്മാൻ വരച്ചാണ്. അതിന് ഇദ്ദേഹത്തിൻ്റെ സഹായം കിട്ടി, ഈ ശാസ്ത്രിയുടെ സഹായത്തോടുകൂടി വരച്ചാണ് ഇത്. 1973 പ്രസിദ്ധീകരിച്ചപ്പോൾ അന്ന് ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളിലും വലിയൊരു വാർത്തയായിരുന്നു. ഇതാ നമ്മൾ പ്ലെയിൻ കണ്ടുപിടിച്ചിരിക്കുന്നു, റൈറ്റ് ബ്രദേഴ്സൊക്കെ കണ്ടുപിടിക്കുന്നതിന്. പ്ലെയിൻ റൈറ്റ് ബ്രദേഴ്സ് കണ്ടുപിടിക്കുന്ന ഏത് വർഷമാണോ 1900-ന്റെ തൊട്ടടുത്താണ്. ആ അതെ, 1903 മറ്റാണ് ഇത് പ്രസിദ്ധീകരിക്കുന്ന. 1900 ഇദ്ദേഹം ഇത് ഇദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇത് നോട്ട് ബുക്കിൽ എഴുതി വെച്ചാണ്. 23 നോട്ട് ബുക്കുകളിലായി ഇത് പകർത്തി വെച്ചു, എഴുതി വെച്ചു. പക്ഷെ ഇതൊരു വലിയ പുരാതന 1000 വർഷമുള്ള മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് ഇതിനെ കൊണ്ടുപോയി അവതരിപ്പിച്ചു. നോക്കിയപ്പോൾ നോട്ട് ബുക്കിൽ എഴുതിയിരിക്കുന്ന മാനുസ്ക്രിപ്റ്റ് കാളിയോലയിലല്ല, അത് പൊളിഞ്ഞുപോയി. നോട്ട് ബുക്കല്ല, വേറെ ഒന്നും കിട്ടാനില്ല. പഴയ താളിയോലകളോ അങ്ങനെ ഒരു സാധനമേ ഇതുവരെ കിട്ടിയിട്ടില്ല. അവസാനം പിന്നെ ഇതെല്ലാം നിങ്ങൾ ആ ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ ആമുഖത്തിൽ ഇതെല്ലാം ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഖണ്ഡിച്ചുകൊണ്ടല്ല, അത് ഇത് നിഷേധിക്കാൻ വയ്യാതെ വന്നു. കാരണം ഈ മാനുസ്ക്രിപ്റ്റ് എല്ലാം ഇദ്ദേഹത്തിന്റെ ഒരു വളർത്തു മകൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഈ ശാസ്ത്രജിയുടെ സിദ്ധന്റെ ഒരു വളർത്തു മകൻ, അദ്ദേഹം വിവാഹിതനായിരുന്നു, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വളർത്തു മകൻ അയാൾ സൂക്ഷിച്ചു വെച്ചു. അയാളിൽ നിന്ന് ഇതിങ്ങനെ പല കൈമറിഞ്ഞു, പിന്നെ ലൈബ്രറിയിലേക്ക് പോയി, പിന്നെ അങ്ങനെ പലയിടത്തും പോയി, അവസാനം തിരിച്ചയാളുടെ കൈ വന്നു. അവസാനം ഒരു ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ പ്രസിദ്ധീകരിച്ചു, ഇതിനെക്കുറിച്ച് പല അന്വേഷണവും നടത്തി. പിന്നെ ഇദ്ദേഹം വന്ന് വളരെ പ്രസിദ്ധനായിരുന്നു. ഇതൊന്നും മൂടി വയ്ക്കാൻ പറ്റത്തില്ല, ഇദ്ദേഹം സിദ്ധനായിരുന്നു. അന്നത്തെ വലിയ ശാസ്ത്രജ്ഞൻ ജഗദീഷ് ചന്ദ്രബോസ് മറ്റ് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. ഇത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഈ പുസ്തകം എഴുതുന്നത്, വെച്ചാൽ 1918 ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു. ആ യുദ്ധത്തിൽ പ്ലെയിൻ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ അറിയപ്പെടാത്ത ഒരു സാധനമല്ല. അവസാനം ഇത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യയിലും വിദേശത്തും വലിയ ചർച്ചയായി, ഇങ്ങനെ ഒരു പ്ലെയിൻ, പണ്ടേ ഉള്ള പ്ലെയിൻ. ഇതിന്റെ ചരിത്രം അങ്ങനെ പൂർണ്ണമായും മറച്ചു വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂര് അവരൊരു 4 സയന്റിസ്റ്റുകളെ ഏർപ്പെടുത്തി ഇതിനെക്കുറിച്ചൊരു പഠനം നടത്താൻ. അവരിതിനെക്കുറിച്ച് പഠനം നടത്തി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് 1974 അവർ സ്പഷ്ടമായും പറഞ്ഞു, ഈ സാധനത്തിൽ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇത് തറയിൽ നിന്ന് പൊങ്ങത്തില്ല, കാരണം ഇതെങ്ങനെ പൊക്കുമെന്നുള്ള കാര്യം ഇത് എഴുതിയിട്ടില്ല, ഇത് മേലോട്ട് പൊങ്ങണ്ടേ, ആ കാര്യം ഇതിലെഴുതിയിട്ടില്ല. പ്രധാനമായ പല വിഷയങ്ങളും, എയറോഡൈനാമിക്സ് പോലെയുള്ള വിഷയങ്ങളൊന്നും ഇത് ചർച്ച ചെയ്തിട്ടില്ല. അതൊന്നുമില്ലാതെ എങ്ങനെയാണ് ഒരു പ്ലെയിൻ മേളിലോട്ട് പൊങ്ങുന്നത്, എന്ത് ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്? അതിന് ഇതീ പറഞ്ഞിരിക്കുന്നത് കഴുതയുടെ മൂത്രം ആനയുടെ മൂത്രം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു സാധനമാണ്. അത് ഓരോ പ്ലെയിനിനും ഓരോന്നാണ്. ആകാശത്ത് ഭൂമിയിൽ വെള്ളത്തിൽ സഞ്ചരിക്കുന്ന പ്ലെയിൻ വരെയുണ്ട്. ഇത് മൊത്തത്തിൽ ഇത് ഒരാളുടെ വെളിപാട് എന്നപ്പുറം ഇതിനകത്ത് ഒരു കാര്യമില്ല. പിന്നെ പല കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. ഈ എഴുതിയിരിക്കുന്ന സംസ്കൃത ശ്ലോകവും ഡ്രോയിങ്ങുമായിട്ട് പലയിടത്തും ഒത്തുപോകുന്നില്ല. ഈ ഡ്രോയിങ് വരച്ച ആൾ സയൻസ് പഠിച്ചിട്ടുള്ള അയാളായോണ്ട് ഇതിലുള്ള പോരായ്മകളൊക്കെ അയാൾ പരിഹരിച്ച് മൊത്തത്തിൽ നോക്കിയ ഒരു കോമഡിയാണ് പ്ലെയിൻ. അതുകൊണ്ട് ഇത് വെറും ഒരു കെട്ടുകാഴ്ച മാത്രമാണ്. ഇത് മാത്രമല്ല, ഇദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്തിനൊരു മഹാരാഷ്ട്രക്കാരൻ ഇദ്ദേഹത്തിന്റെ ഉപദേശം അനുസരിച്ച് ഈ പ്ലെയിൻ ഉണ്ടാക്കി നോക്കി. ബോംബെയിൽ കടൽപ്പുറത്ത് വെച്ച് പറത്തി നോക്കി, എങ്ങനെ ഇത് പറക്കും, ഇത് പറക്കാൻ പറ്റും. പറന്നില്ല. കാശുള്ള ഒരാൾ അതിനുവേണ്ടി ശ്രമിച്ചു, അതും വാർത്തയായതാണ്. ഇത്രയൊക്കെ കാര്യങ്ങളുള്ളപ്പോഴും ഇന്ന് നമ്മൾ മതപ്രഭാഷണത്തിൽ പറയും എന്താണ് ഭാരദ്വാജന്റെ പ്ലെയിനെ കുറിച്ച്. അപ്പൊ ഇതുപോലെയുള്ള അബദ്ധങ്ങൾ സമയത്ത് ഈ താളിയോല കിട്ടിയില്ല എന്ന് പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ തന്നെയാണോ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഇതൊക്കെ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കഥയൊക്കെ അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പറയുന്നുണ്ട്, പക്ഷേ ഇത്രയേ ഉള്ളൂ, അദ്ദേഹം എഴുതിയില്ല. സുബ്രായ ശാസ്ത്രി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം എഴുതിയില്ല. അദ്ദേഹം ഒരാൾക്ക് പറഞ്ഞുകൊടുത്ത് എഴുതി. അദ്ദേഹത്തിന്റെ വെളിപാടാണ്, റിവീൽഡ് ബൈ എന്ന് എഴുതിയിരിക്കുന്നു. അദ്ദേഹം എഴുതി എന്നല്ല പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിന്റെ വെളിപാടാണ്. എഴുതിയ ആള് വേറൊരാളാണ്. കാരണം ഈ വെളിപാട് എവിടെ നിന്ന് വന്നു? ഈ ഭരദ്വാജ മഹർഷി ഇദ്ദേഹത്തിന് വെളിപ്പെടുത്തിയെന്നാണ് സംഗതി പറഞ്ഞിരിക്കുന്നു. ഇത് ചോദിച്ചതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള അബദ്ധ സയൻസ്. പിന്നെ അത് മാത്രമല്ല, ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, ഇപ്പോഴത്തെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു ശാസ്ത്ര കോൺഗ്രസ് നടത്തി. അതിൽ ഈ പ്ലെയിനിന്റെ കാര്യവും ചർച്ചയ്ക്ക് വന്നു. നമ്മൾ പണ്ട് പ്ലെയിൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇതേ പുസ്തകം കൊണ്ടുവന്നു. അന്ന് ഇതിനെക്കുറിച്ച് ഈ പ്ലെയിനിനെ കുറിച്ച് പറയുന്ന കേറാ സംസ്കൃത പണ്ഡിതന്മാരാണ്. സംസ്കൃത പണ്ഡിതന്മാരും പ്ലെയിനും തമ്മിൽ എന്താ ബന്ധം? ശാസ്ത്ര കോൺഗ്രസ്. എന്നിട്ട് ഇതുകൂടെ പറഞ്ഞു, പണ്ടത്തെ പ്ലെയിൻ പുറകോട്ടും പോകുന്നു, റിവേഴ്സ് സഞ്ചരിക്കും, മുമ്പോട്ട് മാത്രമല്ല പറക്കുന്ന, പുറകോട്ടും പറക്കും. അവസാനം ഇതാകെ കുളമായി. ഈ സംഗതികളെല്ലാം പുറത്തു വന്നു. വീണ്ടും ഇതൊരു ചർച്ചയ്ക്ക് വിഷയമായി. സുബ്രായ ശാസ്ത്രിയുടെ സാധനമാണ്. ഇതെല്ലാം വീണ്ടും വന്നു, ചർച്ചയായി. അവസാനം സംഗതി അവസാനം വെറും പോകയായി. എന്തായാലും ഇതൊന്നും നിങ്ങളാരും വായിക്കാത്തതുകൊണ്ട് ഭാഗ്യവാന്മാർ, പ്രസംഗിച്ചാൽ മാത്രം മതി ഞങ്ങളുടെ പ്ലെയിൻ എന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ ആലോചിച്ചിട്ട് വേണം പറയാൻ. ഇന്ന് വിവരമുള്ള പിള്ളേരുണ്ട് ലോകത്ത്. സ്വാമി, പക്ഷേ വെളിപാടിനെ ശാസ്ത്രജ്ഞന്മാർ നിഷേധിക്കുന്നില്ല. വെളിപാടിനെ ശാസ്ത്രജ്ഞന്മാർ അംഗീകരിക്കുന്നുണ്ട്. എങ്ങനെ? ഉദാഹരണത്തിന്, ഈ ബെൻസീൻ എന്ന് പറഞ്ഞൊരു വസ്തുവിന്റെ സ്ട്രക്ചർ കണ്ടുപിടിച്ച വെളിപാടിലൂടെയാണെന്ന് എല്ലാ ശാസ്ത്രജ്ഞന്മാരും അംഗീകരിക്കുന്നു. അല്ല, അതിപ്പോ രാമാനുജന് വെളിപാടിൽ പല തിയറികളും വന്നു എന്നും എല്ലാം പറയുന്നു. അതുകൊണ്ട് വെളിപാടിനെ കൂടി നിഷേധിക്കുന്നില്ലല്ലോ. വെളിപാടിന് കാരണം ഇദ്ദേഹത്തിന്, ഇദ്ദേഹം കുറെ കാര്യങ്ങളധികം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വായിച്ചു കഴിഞ്ഞാൽ വേറെ രസമാണ്. പൈലറ്റ് എങ്ങനെയുള്ളതായിരിക്കണം? പൈലറ്റിലും മന്ത്രത്തിലും തന്ത്രത്തിലും മിടുക്കനായിരിക്കണം പൈലറ്റ്. മന്ത്രശാസ്ത്രത്തിനും തന്ത്രശാസ്ത്ര, പിന്നെ അതുകൂടാതെ കുറെ ശാസ്ത്രങ്ങൾ. അത് മാത്രമല്ല, അതിന് മുമ്പുണ്ടായിട്ടുള്ള പല വിമാനശാസ്ത്രങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്, പല ഋഷിമാരെക്കുറിച്ച് പറയുന്നുണ്ട്, മയൻ പോലെയുള്ള അവരുടെ വിമാനങ്ങളെക്കുറിച്ച്, പല ടൈപ്പ് വിമാനങ്ങളെക്കുറിച്ച് പറയും. ഇനി വിമാനശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിൽ കയറിയ കഴിക്കേണ്ട ഭക്ഷണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഇതേ പ്ലെയിൻ തന്നെ വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ വെള്ളം അകത്ത് കയറാതിരിക്കാൻ ഇതിനെ കവർ ചെയ്യേണ്ട ഒരു സാധനത്തെ കുറിച്ച് പറയുന്നുണ്ട്. പലതരത്തിലുള്ള ലോഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ ശുദ്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്. മൊത്തത്തിൽ സംഭവങ്ങൾ ഇതിനകത്ത് ഒരുപാടുണ്ട്. പക്ഷെ പ്ലെയിൻ പറക്കത്തില്ല എന്നുള്ളൊരു കുഴപ്പമാണ്. അത് പറക്കാൻ പറ്റത്തില്ല. മൊത്തത്തിൽ അത് ഉണ്ടാക്കി വെച്ചാൽ ഒരു കെട്ടുകാഴ്ച പോലെ ഇരിക്കും. അതാണ് കുഴപ്പം. അതിലേറ്റവും അതിൻ്റെ തകരാറായിട്ട് സയന്റിസ്റ്റുകൾ പറയുന്നത്, ഇത്രയും വലിയൊരു സ്ട്രക്ചർ ഒരു എയർക്രാഫ്റ്റ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ മാസ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അതേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് അതിൻ്റെ തിയറി എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലാക്കെതിരാണ്, ന്യൂട്ടൺസ് മോഷൻ അതിനെതിരാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അതിനെയൊന്നും പരിഗണിക്കാതെ ഒരിക്കലും ഒരു സാധനം മേലോട്ട്, ഗ്രാവിറ്റേഷനെയൊന്നും പരിഗണിക്കാതെ ഒരിക്കലും ഒരു സാധനത്തെ മേലോട്ട് ഉയർത്താൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഇന്നും കിട്ടും, വായിച്ചു നോക്കുക. അവർ വളരെ ശാസ്ത്രീയമായി പഠിച്ചിട്ട് പറയുന്നുണ്ട്. ഇതൊരു പൊട്ട സാധനമാണ്. എന്നാലും ഇന്നും ഈ ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നത് ഇത് 1970 കാരണം 59 പ്രസിദ്ധീകരിക്കുമ്പോൾ ഹിന്ദിയിലായതുകൊണ്ട് ഇതാവർ ശ്രദ്ധിച്ചിട്ടില്ല. 73 പ്രസിദ്ധീകരിക്കുമ്പോൾ ഇംഗ്ലീഷിലായതുകൊണ്ട് ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. 74 മുതൽ ഇതെല്ലാ മീഡിയകളിലും ഇതൊരു വലിയ ചർച്ചയാണ് ഈ വൈമാനിക ശാസ്ത്രത്തെക്കുറിച്ച്. നിങ്ങളൊക്കെ സയൻസും കണക്കും ഒക്കെ പഠിച്ചവരാണ്. ആരെങ്കിലും ഇന്നുവരെ ഇത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മഹാൻ ലോകവിവരം എന്ന് പറയുന്നത് പൊതുവിജ്ഞാനം, അതില്ലാത്തതുകൊണ്ടാണല്ലോ ഈ പണിക്ക് ഇറങ്ങിയത്. വായിച്ചു നോക്കിയിട്ടില്ല, വിവരമില്ല. പക്ഷേ എത്ര സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. പ്രസംഗിക്കുന്നവരുണ്ടെങ്കിൽ, പണ്ട് ഞങ്ങൾക്ക് വൈമാനിക ശാസ്ത്രം വരെ ഉണ്ടായിരുന്നു എന്ന് പ്രസംഗിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പ്രസംഗിച്ചിട്ടതായി ചില പത്രങ്ങളിൽ ചെറിയ വാർത്ത വന്ന് വായിച്ച എനിക്ക് ഓർമ്മയുണ്ട്. പേരെന്ന് ഞാൻ പറയുന്നില്ല. അതുവരെ പണ്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ പണ്ടെന്ന് പറയുന്ന 1923 ശേഷമുള്ള കാര്യമാണ്. ഒരു വെളിപാട് ശാസ്ത്രമാണ്. ഈ വെളിപാട് തന്നെയാണ് ബൈബിളും ഖുറാനും എന്നൊക്കെ പറയുന്നതെല്ലാം ഈ വെളിപാട് തന്നെയാണ്. അവിടെയൊക്കെ ഈ വെളിപാട് ശാസ്ത്രങ്ങളാണ്. അതിൽ സയൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളിപ്പോ ഇത്തരം ശാസ്ത്രമോ ഒന്നും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇതൊന്നും ഓരോന്നും ശരിയായി പഠിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. എന്നാൽ ഈ പൊതുവിജ്ഞാനം എന്ന് പറയുന്നത് മനുഷ്യന് വേണം, അത്യാവശ്യമാണ്. സ്വാമി, വെളിപാടിനെ ശാസ്ത്രജ്ഞന്മാർ അംഗീകരിക്കുന്നുണ്ട്. അവരെല്ലാവരും ഉണ്ട്. പരീക്ഷണത്തിന്റെ ഒരു അവസാന ഘട്ടത്തിൽ ഒരു വെളിപാടായിട്ടാണ് ഉത്തരം കിട്ടുന്നത്. അന്വേഷണത്തിന്റെ അവസാനം ഇതൊരു റിവീലേഷൻ പോലെയാണ്. അല്ല, അവിടെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കൺക്ലൂഷനായിട്ട് വരുന്നതാണ്. അവര് ദീർഘകാലം ഇതിനെക്കുറിച്ച് പഠനം നടത്തും. അപ്പൊ പഠനം നടത്തുമ്പോ അതിപ്പോ അത്രയും വലിയ വെളിപാടിലേക്കൊന്നും പോകണ്ട. നമ്മൾ തന്നെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗാഢമായി ചിന്തിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും മനസ്സിലതിന്റെ ഐഡിയ കിട്ടുന്നു. ഇതാണ് അവിടെയൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ അത് മുമ്പ് ഫീഡ് ചെയ്ത ഒരു ഐഡിയ അല്ല, പുതിയൊരു ഐഡിയ. അത് തന്നെ, അതാ മൊത്തത്തിൽ സംഭവിച്ചതിന്റെ ഒരു റിസൾട്ടായിട്ട് വരുന്നതാണ്. വളരെ കാലം അതിനെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിച്ച്, അപ്പോ ഏതിനും ഒരു മൗലികത വരുമല്ലോ. ആ മൗലികമായ അംശം എന്ന് പറയുന്നത് പെട്ടെന്നായിരിക്കും അത് ആ ആശയം മനസ്സിൽ വരുന്നത്. പല ആശയങ്ങളും അങ്ങനെയാണ് മനുഷ്യൻ വെളിപ്പെടുന്നത്. അത് ആ വെളിപാടെന്ന് പറയുന്ന അംശം ശരിയാണ്. പക്ഷേ അവരാ വിഷയത്തെക്കുറിച്ച് വളരെ ഗഹനമായി ചിന്തിച്ചവർക്കാണ് ഇതെല്ലാം വന്നിട്ടുള്ളത്. ഏത് സയൻസിന്റെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞാലും ശരി, പെട്ടെന്നല്ല, അവർ വളരെ കാലം ചിന്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രപഞ്ച ഉത്പത്തിയെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ പഠനം നടത്തിക്കൊണ്ടിരുന്നു, കോസ്മോളജി. അപ്പോൾ അവർക്ക് വളരെ കാലം ഉത്തരം കിട്ടാതിരുന്ന കാര്യം അവർക്ക് കിട്ടിയത് അവരുടെ ടെലിസ്കോപ്പുകളിൽ ചില ലൈറ്റുകൾ അവർ കണ്ടു. അവർ വിചാരിച്ചത് എന്തോ തകരാറായാണ്. തകരാറായാണെന്ന് വിചാരിച്ച് അവരത് റിപ്പയർ ചെയ്ത് വീണ്ടും അത് കണ്ടു. അവസാനമാണ് മനസ്സിലായത് അത് പ്രപഞ്ച ഉത്പത്തിയുടെ അടിസ്ഥാനപരമായ ചില വിഷയങ്ങളെന്ന് അവർ വിശ്വസിക്കുന്നു. അതിൻ്റെ ആശയങ്ങളാണ്. ഇതുപോലെ പല കാര്യങ്ങളും വെളിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ അതിൻ്റെ പിന്നിൽ എന്തുണ്ട്? ദീർഘമായ അന്വേഷണങ്ങളുണ്ട്. പെട്ടെന്ന് വെളിപാട് വരുമ്പോൾ തമിഴ് പറയുമ്പോഴല്ല. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം പറയുന്ന, ഇദ്ദേഹം ഒരു പ്രത്യേക അവസ്ഥയിലെത്തുമ്പോൾ ഇദ്ദേഹം ധാരാളം സംസ്കൃത ശ്ലോകങ്ങൾ പറയും. അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടോയെന്നും അറിയത്തില്ല. ഇദ്ദേഹം കുറച്ചു കാലം ഒരു സിദ്ധന്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് മന്ത്രദീക്ഷ സ്വീകരിച്ചു, പല ആധ്യാത്മിക സാധനങ്ങളും ചെയ്തു. അതിൻ്റെയൊക്കെ ഫലമായി അദ്ദേഹത്തിൽ, അതും എന്താണ്, ഒരു സാധനയുടെ ഫലമാണ്. ദീർഘകാലം അദ്ദേഹം എന്തൊക്കെ അനുഷ്ഠിച്ചു, അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് ചില കാര്യങ്ങളുണ്ടാകും. പക്ഷെ അത് പ്ലെയിനിൽ പോയതാണ് പെസക് പറ്റിയത്. മറ്റേതെങ്കിലും വിഷയങ്ങളിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ തകരാറ് സംഭവിക്കത്തില്ലായിരുന്നു. അപ്പോൾ 1900 ശേഷം ഈ പ്ലെയിനെന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു വലിയ ജിജ്ഞാസ ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയും അങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഒരു ജീനിയസുമായിരുന്നു, സാധാരണക്കാരനല്ല. പക്ഷെ അതിൻ്റെ ശാസ്ത്രങ്ങളെക്കുറിച്ച് ഇദ്ദേഹത്തിന് ശരിക്കുള്ള ബോധം ഉണ്ടായില്ല. അതിനെക്കുറിച്ച് കുറേ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ വെളിപാട് ശരിക്കും ഒരു പ്ലെയിനെ സൃഷ്ടിച്ചന്, അതിൻ്റെ അടിസ്ഥാനപരമായ അറിവുകളൊന്നും ഇല്ലാത്ത ഒരാളാണ് ഇത് എഴുതിയെന്നാണ് ഇതിനെക്കുറിച്ച് പഠിച്ചവരെല്ലാം പറയുന്നത്. അവിടെയാണ് തകരാറ്. അപ്പോ BC 400 മുതൽ തന്നെ മനുഷ്യൻ പ്ലെയിൻ ഉണ്ടാക്കാൻ ശ്രമിച്ചുവെന്നാണ് പറയുന്നത്, ഗ്രീക്കുകാർ. പക്ഷെ ഒന്നും വിജയിച്ചില്ല. അതിൻ്റെ ഇടയ്ക്ക് പലരും ഉണ്ടാക്കി. 16-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും ഒക്കെ പ്ലെയിൻ ഉണ്ടാക്കി എന്നാ പറയുന്നു. ഒന്നും വിജയിച്ചില്ല. പക്ഷെ അത് പറക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് നമ്മുടെ വിമാനശാസ്ത്രം വരുന്നത്. അതും ഒന്നല്ല, 4 ടൈപ്പ് പ്ലെയിൻ എന്നാണ്. അതുകൊണ്ട് ഈ സയൻസിൻ്റെ കാര്യം പറയുമ്പോൾ എന്തായാലും ഭാഷകാരൻ ഈ ഒരു കാര്യത്തെ വിശദീകരിക്കുന്നത് തികച്ചും തത്വചിന്തയുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ്. മറിച്ച് ഇതുപോലെ സയൻസിലേക്ക് പോയിരുന്നെങ്കിൽ ഇതാകെ കുളമായി പോയെന്ന്, പുറത്തു പറയാൻ കൊള്ളാത്ത ഒരു സാധനമായിപ്പോയെന്ന്, ഈ പ്ലെയിൻ പോലെ ആയിപ്പോയെന്ന്, വിമാനശാസ്ത്രം പോലെ ആയിപ്പോയെന്ന്. തത്വചിന്തയുടെ തലം വിട്ടിട്ട് ഭാഷകാരൻ എവിടെ എന്തൊക്കെ കൈവച്ചു അതൊക്കെ മഹാ കുഴപ്പങ്ങളുമായി. നമുക്ക് വിവരമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ പാടില്ല എന്നൊരു വലിയ പാഠമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ തത്വചിന്തയുടെ തലത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ചൈതന്യം സ്വതന്ത്രമാണ്. അത് ഭൗതികമല്ല, ഭൂതധർമ്മങ്ങളല്ല, ഭൗതികധർമ്മമല്ല. അതിനുള്ള ഒരു യുക്തി ഇതാണ്. അങ്ങനെയാണെങ്കിൽ അതിനൊരിക്കലും വിഷയീഭാവം വരത്തില്ല. മറിച്ചാണെങ്കിൽ ഭൂതധർമ്മങ്ങളിലും വിഷയീഭാവം കാണേണ്ടതാണ്. തത്വചിന്തയുടെ, അതായത് അനുഭവത്തിൻ്റെയും യുക്തിയുടെയും തലത്തിലും നിഷേധിക്കാൻ പറ്റില്ല. പിന്നെ ശാസ്ത്രീയമായ നിഗമനങ്ങളിൽ തന്നെ ശാസ്ത്രജ്ഞന്മാർക്ക് ഏക അഭിപ്രായമല്ല, പല അഭിപ്രായമാണ്. അത് അവർ തമ്മിൽ തീർക്കും. ഇതിൽ കയറി അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ തലം വേറെയാണ്. ശ്രീ